നിന്റെ ചുരുൾമുടിയിൽ ജീവരാഗം പൂവിടുന്നു, നിന്റെ കടമിഴിയിൽ ഞാൻ എന്റെ ജീവൻ നേരിലറിയും. ജീവരാഗം പൂവിടുന്നു, നിന്റെ കടമിഴിയിൽ ഞാൻ എന്റെ ജീവൻ നേരിലറിയും. അനുരാഗിണി എന്നരികുമേ ഒരു പുഷ്പമായി ഞാൻ നുകരവേ, എന്നിൽ ആർദ്രമായൊരു പുണ്യം ഉണർന്നു. അനുരാഗിണി എന്നരികിൽ നീ ഒരു പുഷ്പമായി ഞാൻ നുകരവേ, ഒരു പുണ്യം ഉണർന്നു. നിന്റെ ചുരുമുടിയിൽ, നിന്റെ ചുരുമുടിയിൽ എൻ ജീവരാഗം പൂവിടുന്നു. വിരിയും എൻ കണിമലരുകൾ എൻ ശിരിയിൽ അലിയുവതൻ നിഴൽ മനസ്സിൽ എരിയും, അതേ സ്വരമൊഴിയിൽ തളിരിടുമോ. വിരിയും എൻ കണിമലരുകൾ എൻ ശിരിയിൽ അലിയുവതൻ നിഴൽ മനസ്സിൽ എരിയും, അതേ സ്വരമൊഴിയിൽ തളിരിടുമോ. ഉരുകുമൻ ഹൃദയതാരം ദിനവിലോരോ നിറ വൈഭവം, വൈഭവം, വൈഭവം, വൈഭവം. നിന്റെ ചുരുമുടിയിൽ, നിന്റെ ചുരുമുടിയിൽ ജീവരാഗം പൂവിടും. കനവിൽ ഞാൻ തിരയുവതേതോ മിഴിയോ നിൻ മൊഴിയോ. നിറയും നിൻ കവിളിനകളിൽ ഒരു മധുരം പകരുമതി, സുഖം കനവിൽ ഞാൻ തിരയുവതേതോ മിഴിയോ നിൻ മൊഴിയോ. വിടരുമൻ പ്രണയകാവ്യം നിറയൊരു സ്വര വൈഭവം, വൈഭവം, വൈഭവം. എന്റെ ചുരുമുടി, നിന്റെ ചുരുമുടിയിൽ ജീവരാഗം പൂവിടുന്നു, നിന്റെ കടമിഴിയിൽ ഞാൻ എന്റെ ജീവൻ നേരിലറിയുന്നു. അനുരാഗിണി എന്നരികുമേ ഒരു പുഷ്പമായി ഞാൻ നുകരവേ, എന്നിൽ ആർദ്രമായൊരു പുണ്യം ഉണർന്നു. അനുരാഗിണി